ബ്രഹ്മസൂത്രസംഗമധ്യായം 3.14 അധികരണം 11 സൂത്രം 41 നച്ച ആധികാരികം അപി പഠന അനുമാന തദയോഗാത് യദി നൈഷ്ഠികോ ബ്രഹ്മചാരി പ്രമാദാത് അവകീര്യേത കിം തസ്യ ബ്രഹ്മചാര്യോ കീർണീ നൈരുദം ഗർദ്ധവം അനഭേദ ഇത്യേതത് പ്രായശ്ചിത്തം സ്യാത് ഉത നൈതി നേത്യുച്യതേ. ഇവിടെ നൈഷ്ഠിക ബ്രഹ്മചാരിയുടെ വ്രതഭംഗത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇവിടെ ബ്രഹ്മചര്യത്തിന് ഭംഗം വന്നു കഴിഞ്ഞാൽ പ്രായശ്ചിത്തം ഉണ്ടോ ഇല്ലേ? അത് നൈഷ്ഠികോ ബ്രഹ്മചാരി പ്രമാദ, അത് പ്രമാദം കൊണ്ട് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ബോധപൂർവം സംഭവിക്കുന്നതല്ല, അതാണ് പ്രമാദം. അവകീര്യത എന്ന് പറയുന്നു, അവ പൂർവത്തിലുള്ള കൃധാതുവാണ്, കൃവിക്ഷേപി. കീര്യേത ഏതെല്ലാം കാര്യമാണ്? കീ എവിടെ നിന്നു? കീര്യേത അവകീര്യേത അങ്ങനെ സംഭവം. അവകീ ഇവിടെ അവകീര്യേത, അവകീരണം എന്ന് പറയുന്നത് ബ്രഹ്മചാരിക്ക് സ്ത്രീ സംഘം കൊണ്ട് ബ്രഹ്മചര്യം നഷ്ടപ്പെടുന്നതിനാണ് അവകീരണം എന്ന് പറയുന്നത്. അതും പ്രമാദം കൊണ്ട് ബ്രഹ്മചാരി വ്രത നിഷ്ഠയിലൊക്കെ ഇരുന്നു എങ്ങനെ സംഭവിച്ചു? കിം തസ്യ, അങ്ങനെയുള്ള ഒരു പ്രായശ്ചിത്തം ഉണ്ടോ എന്നാണ്. പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ ഒരു വ്രതത്തിന് ഭംഗം വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? എന്താ പാപം? ഏത് വ്രതവും ഒരാളൊരു വ്രതത്തെ സ്വീകരിക്കുന്നു, സ്വീകരിച്ചിട്ട് അതിന് ഭംഗം വന്നാൽ അത് പാപമാണ്. എന്നുവെച്ചാൽ പാപം പുണ്യം എല്ലാം ശാസ്ത്രപ്രമാണത്തിൽ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. പ്രത്യക്ഷാദി പ്രമാണങ്ങൾ ഉണ്ടെന്ന് ശ്രദ്ധിക്കുന്ന കാര്യമില്ല, ശാസ്ത്രമാണ് ഇന്നത് പാപം ഇന്നത് പുണ്യം എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു പാപം അവന് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പാപം എന്ന് പറയുന്നത് എന്താ? പാപം എന്താണ്? സംസ്കാരമാണ്. പാപം എന്ന് പറയുന്ന ഒരു സംസ്കാരമാണ്. അപ്പോൾ വ്രതം എന്ന് പറയുന്നത് ധർമ്മമാണ്. ആ വ്രതത്തിന് ഭംഗം വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവൻ്റെ ഉള്ളിൽ പാപസംസ്കാരം ഉണ്ടാകും. ഉണ്ടായിക്കഴിഞ്ഞാലോ പ്രശ്നം തന്നെ ഉണ്ട്. പാപസംസ്കാരം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഈ ജന്മത്തിൽ തന്നെ ദുഃഖം ഉണ്ടാകാം, പാപത്തിന്റെ ഫലം. അല്ല, അത് പാപത്തിന്റെ സ്വഭാവം അനുസരിച്ചിരിക്കും. അല്ലെങ്കിൽ വരും ജന്മങ്ങളിൽ പുതിയ ഒരു ജന്മം ഈ പാപത്തിന്റെ ഫലത്തെ അനുഭവിക്കാൻ വേണ്ടി ഒരു ജന്മം ഉണ്ടാകുന്നു. ഉണ്ടായിട്ട് അവിടെ ആ പാപഫലത്തെ അനുഭവിക്കുന്നു എന്നാണ് ഈ സ്മൃതികളും മറ്റും പറയുന്നു. സ്മൃതിയിലും ചില ശ്രുതികളിലും പറയുന്നുണ്ട്. ഇതാണ് പാപപുണ്യം കൊണ്ട് നിയമം. ഇത് തന്നെ പുണ്യത്തെ സംബന്ധിച്ച് അതിൻ്റെ ഫലം ഈ ജന്മത്തിൽ അല്ലെങ്കിൽ വരും ജന്മങ്ങളിൽ പാപത്തിൻ്റെ ഫലമാണെങ്കിൽ ദുഃഖമായിട്ടും പുണ്യത്തിൻ്റെ ഫലമാണെങ്കിൽ സുഖമായിട്ടും അനുഭവിക്കണം. ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നതിനാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. ശ്രുതി സ്മൃതിയിലൊക്കെ ഇത് ചർച്ച ചെയ്യുന്നുണ്ട് ധാരാളം. പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും എല്ലാം ചർച്ച ചെയ്യും. അതുകൊണ്ടാണ് പുനർജന്മത്തെ കൽപ്പിക്കുന്നതും ഇതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഉണ്ട് എന്ന് പറയുന്നു. ഇതുകൊണ്ട് ഗുണമുണ്ട്. കാരണം മനുഷ്യൻ അവൻ്റെ അനിയന്ത്രിതമായ ജീവിതം, അവൻ്റെ രാഗദ്വേഷങ്ങൾക്കൊക്കെ വഴിപ്പെട്ട് തോന്നിയതുപോലെയൊക്കെ ജീവിക്കാൻ പോയാൽ അവനൊരു നിയന്ത്രണം, പാപഫലം, ദുഃഖഫലം, നരകജന്മം ഇതെല്ലാം കാണിച്ചവനെ ഭയപ്പെടുത്തും. അപ്പോൾ ആ ഭയം കൊണ്ട് അവൻ നേരെ ജീവിക്കുക. സാധാരണ മനുഷ്യനെ നിയന്ത്രിക്കാതെ ഉള്ളു. വിവേകം ഒരുവനെ നിയന്ത്രിച്ചില്ലെങ്കിൽ പിന്നെ അവനെ നിയന്ത്രിക്കാനേ തന്നേ ഉള്ളൂ. എന്താണ് ഭയം? പേടിപ്പെടുത്തുക, ഇന്നത് സംഭവിക്കും. അപ്പോൾ ഭയം അവനൊരു നിയന്ത്രണത്തെ കൊടുത്തോളും. അപ്പോൾ അവൻ്റെ എന്താണ് അവന് ധർമ്മം എന്ന് കൽപ്പിച്ചിരിക്കുന്നത് ശ്രുതി അല്ലെങ്കിൽ സ്മൃതി, അതവൻ പാലിക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ നരകഭയം, അതാണ്. അപ്പോൾ ഈ മനുഷ്യനെ നേരെ നടത്താൻ വേണ്ടിയിട്ടാണ് പഴയ കാലത്ത്, അതുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല മുഖ്യം, അതിൻ്റെ ഉദ്ദേശ്യം ഇതായിരുന്നു. അവനെ നേരെ നടത്തുക, ഒരു വ്യവസ്ഥിതി, ഒരു സമൂഹ വ്യവസ്ഥിതി അങ്ങനെ നിലനിർത്തുക. കാരണം മനുഷ്യൻ ഇങ്ങനെ പരിണമിച്ചു വന്ന ഒരു കാലമായപ്പോൾ കൂടുതൽ പ്രാകൃതനായിരുന്നു. അപ്പോൾ പ്രാകൃതമായ ഏതിനെയും ഭയത്തിലൂടെ നിയന്ത്രിക്കാൻ പറ്റും, വിവേകത്തിലൂടെ നിയന്ത്രിക്കാൻ പറ്റില്ല. മനുഷ്യൻ ആന, കുതിര, പട്ടി ഇതിനെയൊക്കെ ഇങ്ങനെ നിയന്ത്രിക്കുന്ന എങ്ങനെയാണ്? ട്രെയിനിങ് കൊടുത്ത് നിയന്ത്രിക്കുന്ന, സർക്കസൊക്കെ കളിപ്പിക്കുന്ന, പേടിപ്പെടുത്തിയിട്ടാണ്, നല്ല അടി കൊടുത്ത് അവനെ കൊണ്ട് ശീലിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ പിന്നെ പറയുന്ന പോലെ. അപ്പോൾ പ്രാകൃതമായ എവിടെയും ഭയം കൊണ്ടേ നിയന്ത്രിക്കാൻ പറ്റും. അല്ലെങ്കിൽ അവൻ സംസ്കൃത ചിത്തനാണെങ്കിൽ എങ്ങനെ അവൻ നിയന്ത്രിക്കും? എന്താ എല്ലാവർക്കും പറയാനൊരു മടി. വിവേകം കൊണ്ടാണ് അത് നിയന്ത്രിക്കുന്നത്. പേടിപ്പെടുത്തേണ്ട കാര്യമില്ല, ഓ ഇന്നത് സംഭവിക്കും, ഭയക്കേണ്ട കാര്യമില്ല. രണ്ടും രണ്ട് ഭാഗത്താണ്. അതുകൊണ്ട് നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും എല്ലാം ഇങ്ങനെ നരക വർണ്ണന തന്നെയുണ്ട്. അങ്ങനെ പാപി അവിടെ ചെന്നു കഴിഞ്ഞാൽ വലിയ ചട്ടിക്കകത്തിട്ട് വറുക്കുന്നൊക്കെ വിശദീകരിച്ച് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയെങ്കിലും ഈ പ്രാകൃതനെ ഒന്ന് നേരെ നടത്തിക്കാൻ പറ്റുമോന്നുള്ള സദുദ്ദേശത്തിൽ അതൊക്കെ ചെയ്യുന്നു. അത് കൊണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം വേറെ, പക്ഷെ ചെയ്തത് സദുദ്ദേശത്തിലാണ്. അപ്പോൾ പാപങ്ങൾ ഭയന്ന് ചെയ്യാതിരിക്കാം, പക്ഷേ ഭയമുള്ളവൻ ചെയ്യത്തില്ല. പക്ഷേ ചെയ്തു പോയാൽ എന്തു ചെയ്യും? അങ്ങനെ ചെയ്യാ പാടില്ല എന്നറിയാം, ചെയ്താൽ നരകഫലമാണെന്നറിയാം. പക്ഷേ പറയുന്നു ചെയ്തു പോയി, സംഭവിച്ചു പോയി. ഇതിനാണ് എന്ത് പറയുന്നത്? പ്രമാദം എന്ന് പറയും. അങ്ങനെ പോയി, ഭയം കൊണ്ട് ചെയ്യാതിരുന്നു, പക്ഷെ ചെയ്യും എന്ന് പറയും. അപ്പൊ അവിടെ പറയുന്നത് അതിന് പ്രായച്ചിത്തം ചെയ്താൽ മതി. അവിടെ ഒരു ആശ്വാസം നമ്മൾ ചെയ്യുന്ന ആ ധർമ്മ വിലോപം, അതിന് നമ്മുടെ പാപത്തെ സമ്പാദിച്ചു സമ്പാദിക്കും. പക്ഷെ പ്രായച്ചിത്തം ചെയ്യും. പ്രായച്ചിത്തം എന്ത് ചെയ്യും? ആ പാപ സംസ്കാരത്തെ നശിപ്പിക്കും, നരകഫലത്തെ ഒഴിവാക്കി തരും. അപ്പോൾ ആശ്വാസമായില്ലേ? ആശ്വാസമായി. അപ്പോ പ്രായച്ചിത്തം എന്ന് പറയുന്നത് അത് പ്രമാദം കൊണ്ട് സംഭവിക്കുന്നതാണ്. ശരി, പ്രായച്ചിത്തം ചെയ്തിട്ട് വീണ്ടും അത് തന്നെ ചെയ്യുക, വീണ്ടും പ്രായച്ചിത്തം ചെയ്യുക, കുമ്പസരിക്കുന്നത് പോലെ അത് പറ്റത്തില്ല. പ്രായോ നാമ തപപ്രോക്തം ചിത്തം നിശ്ചയ ഉച്ചതി. തപോ നിശ്ചയ സംയുക്തം പ്രായശ്ചിത്തം തതുച്ചതി. തപസ്സാണ് പ്രായ എന്ന് പറയാം. പ്രായശ്ചിത്തം എന്ന് പറയുന്നിടത്തൊരു തപസ്സുമുണ്ട്, നിശ്ചയമുണ്ട്. തപസ്സെന്ന് പറയുന്നത് എന്താണ്? പ്രായശ്ചിത്തം എപ്പോഴും കുറച്ച് ക്ലേശകരമായിരിക്കും. ഇവിടെ പറയും കൃച്ഛ്രം, ചാന്ദ്രായണം ഒക്കെ പല പല തരത്തിലുണ്ട്. അന്നും അത്ര എളുപ്പമല്ല. ചാണകം തന്നെ കലക്കി കുടിക്കണം, അപ്പം അത്ര സുഖമുള്ള ഏർപ്പാടല്ല. പിന്നെ നിശ്ചയം എന്താണ്? ഇനി ഇത് ആവർത്തിക്കത്തില്ല, ഒരിക്കൽ പറ്റിപ്പോയി. അങ്ങനെ നിശ്ചയത്തോടുകൂടി ചെയ്താൽ പിന്നെ പാപം തീരും, ഇല്ലെങ്കിൽ പിന്നെ എന്നും പ്രായശ്ചിത്തം ചെയ്യാനേ സമയം കാണും. എന്നും ഇത് ചെയ്തുകൊണ്ടിരിക്കുക, എന്നും പ്രായശ്ചിത്തം ചെയ്യാനും പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ പ്രമാദം കൊണ്ടല്ലാതെ സംഭവിക്കുന്ന പാപങ്ങളുമുണ്ട്. ഏതാണ്? അബദ്ധത്തിൽ സംഭവിക്കുന്നുണ്ട്, അല്ലാത്ത പാപങ്ങളുമുണ്ട്. എന്താണ്? എന്താ അത്? ആ അതൊക്കെ തന്നെ, ഉറുമ്പിനെ കൊല്ലുക, നടക്കുമ്പം അത് പ്രമാദം കൊണ്ട് സംഭവിക്കുന്നതല്ല. നമ്മൾ ഇരിക്കുകയും നടക്കുകയും ചെയ്യുമ്പോൾ ഉറുമ്പൊളി ചത്തുപോകും. ഹിംസ വന്നുകൊണ്ട് അതും ഒരു പാപമാണ്. അങ്ങനെയുള്ള പാപങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പാപങ്ങൾക്ക് എന്ന് പറയുന്നു ഒരു പ്രായശ്ചിത്തം, ഇന്നും ചെയ്യേണ്ട പ്രായശ്ചിത്തം. അതിവിടെ പറയും. അപ്പോൾ അത് അറിയാതെ സംഭവിക്കുന്നതാണ്, മനഃപൂർവ്വം ചെയ്യുന്നതല്ല, പ്രമാദം കൊണ്ട് സംഭവിക്കുന്നതല്ല. ഒഴിവാക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് സംഭവിച്ചു. ഒന്നും അതിന് ഒരു കാര്യം ചെയ്താൽ മതി, ഡെയിലി പ്രായശ്ചിത്തം ചെയ്തോട്ടിരുന്നതാണ്. അപ്പോൾ അത് അല്ല, പ്രമാദം കൊണ്ട് സംഭവിക്കുകയാണെങ്കിൽ അതിനെല്ലാത്തിനും പ്രായശ്ചിത്തം ഇരിക്കുന്നു. പ്രായശ്ചിത്തം വിധിക്കുന്നത് കൊണ്ട് പ്രായശ്ചിത്തം ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഈ ബ്രഹ്മചാരി പ്രായശ്ചിത്തം വിവേകം എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ അത് വിവേകം കൊണ്ട് തന്നെ അവിടെ നിയന്ത്രിക്കപ്പെടും. ഇതങ്ങനെയല്ല, വിവേകം നഷ്ടപ്പെട്ടിട്ട് എന്താണോ അവശോപിസൻ എന്ന് പറയുന്നവർ ഇവിടെ പറയുന്നു, അവശനായി ചെയ്തു പോകുന്നു, രാഗങ്ങൾ പ്രബലമാകുന്നു, ചെയ്തു പോകുന്നു. അങ്ങനെ ചെയ്യണമെന്ന് ഉദ്ദേശമൊന്നുമില്ലായിരുന്നു, പക്ഷേ സംഭവിച്ചു പോയി എന്ന് പറയാറില്ലേ, മനഃപൂർവ്വമല്ല അങ്ങനെ ചെയ്യുന്നത്, പ്രമാദം. അതാണ് പ്രകൃതിക്ക് വിധേയനായി ചെയ്തു പോകുക. രാഗങ്ങൾ പ്രബലമായി വരുമ്പോൾ അങ്ങ് ചെയ്തു പോകുന്നു. എന്ന് വെച്ചാൽ അത് അങ്ങനെ ചെയ്തു പോയി എന്ന് പറയുന്നത് അവിടെയുള്ള പശ്ചാത്താപം വരുന്നു. അവിടെ അയ്യോ അത് ചെയ്തു പോയല്ലോ എന്ന് വരും. ചെയ്തവന് കുറ്റബോധം തോന്നും, പാടില്ലായിരുന്നു പക്ഷെ ഞാൻ ചെയ്തു പോയി. അപ്പോൾ പ്രായശ്ചിത്തം പ്രമാദം, അത് അവിടെയാണ് പ്രായശ്ചിത്തം പറയുന്നത്. കിം തസ്യ ബ്രഹ്മചാരി അവകീർണി, അങ്ങനെ ബ്രഹ്മചര്യം സ്ത്രീ സംഘത്തിലൂടെ ബ്രഹ്മചര്യം നഷ്ടപ്പെടുന്ന ബ്രഹ്മചാരി, നൈരർത്ഥം അവന് നിരർത്തി ദേവതയ്ക്ക് വേണ്ടിയിട്ട്, ഗർദ്ദഭം ആലഭേത, അവന് ആടും കോഴിയൊന്നുമല്ല, അവൻ ഹോമിക്കേണ്ടത് എന്തിനാണോ? കഴുതയെ പിടിച്ച ഹോമിക്കേണ്ടത്. അവൻ്റെ പ്രവൃത്തി മോശമായോണ്ടായിരിക്കും കഴുതയെ കൊടുത്തത്. ഇങ്ങനെയൊക്കെയുള്ള ചില സംഗതികളൊക്കെ വളരെ വിചിത്രമാണ്. കഴുതയെ കൊണ്ട് ഹോമിക്കാൻ പറഞ്ഞു. എന്തായാലും അത് വിധിച്ചിരിക്കുകയാണ്. വിധിച്ചിരിക്കുന്നതുകൊണ്ട് അവൻ കഴുതയെ ഹോമിച്ചാൽ അവന് പാപം നശിക്കും എന്നാണ്. അന്നത്തെ കാലത്തൊക്കെ പാവം എത്ര കഴുതകൾ ആഹ്വാനിക്കപ്പെട്ടിട്ടുള്ളതെന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോ ഇത് വിധിച്ചിരിക്കുന്ന കാര്യമാണ് ഗർദ്ദഭം ആലഭേദം എന്ന് പറയും. ഈ ആലഭേദ എന്ന് പറയുന്നതിന് വ്യത്യാസമുണ്ട്. ഭക്ഷ്യകാരന്റെയും മറ്റും അഭിപ്രായത്തിൽ ആലഭേദ എന്ന് വെച്ചാൽ ഹോമിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. കാരണം ഹിംസ യാഗത്തിലെ ഹിംസ ഹിംസ അല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ദയാനന്ദ സരസ്വതി മറ്റും പറയുന്നു സ്പർശിച്ച ആലഭേദ എന്ന് പറയുന്നത് ധാതുവിന്റെ ഒരു ഷാങ് പൂർവത്തിൽ ആത്മീയതമാണ് ആലഭേദ. അങ്ങനെ അത് ആധുനിക കാലത്ത് വന്ന് അങ്ങനെ ഒന്ന് വ്യാഖ്യാനിച്ചാണ്, പഴയ കാലത്തൊന്നും അങ്ങനെ ഒരു വ്യാഖ്യാനം. സ്പർശിക്കുക എന്നുള്ള അർത്ഥത്തിൽ ആലഭനം പ്രയോഗിച്ചിട്ടുണ്ടെന്നുള്ള ശരിയാണ്. പക്ഷെ യാഗത്തിന്റെ കാര്യം വരുമ്പോൾ പഴയ കാലത്തെല്ലാം കൊല്ലുക തന്നെ. ആധുനിക കാലത്ത് തന്നെ ധ്യാന സരസ്വതിയൊക്കെ അങ്ങനെ വ്യാഖ്യാനിച്ചെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരൊക്കെ ഭരിക്കുമ്പോൾ ഇന്ത്യക്കാരൊക്കെ ഇങ്ങനെ ഹിംസിക്കുന്നവരാണെന്നൊരു ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അത് മോശമാണല്ലോ. അപ്പോൾ അദ്ദേഹം അതിന് ഒരു വ്യാഖ്യാനം കൊടുത്തു. അത് കൊല്ലുക എന്ന് പാടില്ല, അത് തെറ്റായി വ്യാഖ്യാനിച്ചതെന്നെല്ലാം പറഞ്ഞു ശരിയാക്കാൻ നോക്കിയതാണ്. അത് മറ്റൊരു വിഷയം. എന്തായാലും ബ്രഹ്മചാരി ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് ഇവിടെയും ഒരു കാര്യം ശ്രദ്ധിക്കണം. സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. കാരണം ബ്രഹ്മചാരി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മചാരണി എന്നുള്ളത് നിങ്ങൾ മുഴുവൻ്റെ എന്താണോ തെണ്ടി നടന്നാലും ശരി, ഒരു ശ്രുതിയിലോ സ്മൃതിയിലോ പുരാണത്തിലോ ഇതിഹാസത്തിലോ ഒരിടത്തും കാണത്തില്ല. അതുകൊണ്ട് അവർക്ക് പാപവുമില്ല പ്രായശ്ചിത്തവുമില്ല, സുഖം. ആണുങ്ങൾക്കാണ് ഈ കഷ്ടപ്പാടും മുഴുവൻ. അതാണ് നമ്മുടെ പ്രാചീന സംസ്കാരത്തിൻ്റെ ഒരു മെച്ചം. സ്ത്രീകൾ രക്ഷപ്പെട്ടു, അവർക്ക് പാപമില്ല പ്രായശ്ചിത്തവുമില്ല, എല്ലാം പുരുഷ അനുഭവിക്കും. അങ്ങനെ ചില ഗുണങ്ങളും സ്ത്രീക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ പ്രസിദ്ധമായ ഏതെങ്കിലും ഒരു സ്മൃതിയിലോ ശ്രുതിയിലോ എവിടെയെങ്കിലും ഒന്ന് കാണിച്ചു തന്നാൽ കൊള്ളാം. സ്ത്രീയുടെ ബ്രഹ്മചര്യത്തെക്കുറിച്ചും അതിൻ്റെ ഭംഗത്തെക്കുറിച്ചും അതിൻ്റെ പ്രായശ്ചിത്തെക്കുറിച്ചും പറയും ഒരിടത്തു നിന്ന്. വിത്യത പ്രായശ്ചിത്തം സത് ഉദ ന ഇതി. ഈ പ്രായശ്ചിത്തം വരുമോ ഇല്ലയോ, ചെയ്യണോ ചെയ്യണ്ടയോ ബ്രഹ്മചാരി എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇത് ചെയ്യണമെന്ന് പറഞ്ഞാലും ചെയ്യണ്ടെന്ന് പറഞ്ഞാലും ഇന്ന് വിശേഷമൊന്നുമില്ല. അതാണ് ഞാൻ പറയുന്നത്, ഇന്നത്തെ കാലഘട്ടത്തിൽ ഒന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം ഈ ചെയ്യണമെന്നുള്ള ഇന്നത്തെ വിധിയായിട്ടിട്ട് ഈ നാട്ടിൽ പിന്നെ കഴുതുകളൊന്നും കാണത്തില്ല. അതുകൊണ്ട് ഇത് ഇന്നത്തെ കാര്യമായിട്ട് എടുക്കരുത്, പണ്ടത്തെ ഒരു സംഭവമാണ്. അന്ന് കഴുത ധാരാളം ഉണ്ടായിരുന്നു, ഇതൊക്കെ നടന്നു. അതുകൊണ്ടാണോ ഇപ്പം നമ്മുടെ നാട്ടിൽ കഴുത വളരെ കുറവാണ്, കാണാനേ ഇല്ല. ആകെ കഴുതയെ കാണണമെങ്കിൽ ശബരിമല പോകണം, വേറെ ഒരു സ്ഥലത്തും കാണാനില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയുന്നുണ്ട് അടുത്ത്. ചെയ്യണോ ചെയ്യണ്ടയോ ബ്രഹ്മചാരി, എന്തായാലും വിധിച്ചത് ചെയ്തേ പറ്റും. വേണ്ടെന്ന് പൂർവപക്ഷി പറയുന്നു. അതിന്റെ ആവശ്യമില്ലോ പൂർവപക്ഷി എന്ന് വെച്ചാൽ ഒരു കൂട്ടർ അങ്ങനെ പറയുന്നു. എന്തുകൊണ്ട്? യദ്യപ്പ അധികാര ലക്ഷണേ നിർണീതം പ്രായശ്ചിത്തം അവകീർണി പശിച്ച തദ്വത് ആധാനസ് അപ്രാപ്തകാലത്വാദിതി തദ്വിന നൈഷ്ഠികസ്യ ഭവിതും അർഹതി. പറയുന്നു ഇങ്ങനെ ഒരു പ്രായശ്ചിത്തത്തെ കുറിച്ച് അധികാര ലക്ഷണത്തിൽ, ലക്ഷണം എന്ന് വെച്ചാൽ അധ്യായം, അധികാര അധ്യായം എന്ന് പറയുന്നത് പൂർവമീമാംസയിൽ ആറാം അധ്യായം അവിടെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പറയുന്നുണ്ടെങ്കിലും അത് ഉപകുറവാണ്, ബ്രഹ്മചാരിയെ സംബന്ധിച്ചാണ്, നൈഷ്ഠിക ബ്രഹ്മചാരിയെ സംബന്ധിച്ചല്ല. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അവകീർണിഹി പശിഷ്ഠ തദ്വത് ആധാനസ്യ അപ്രാപ്തകാലത്വ. അതായത് അഗ്നി രണ്ടു തരത്തിലുണ്ട്. ഗുരുകുലത്തിൽ വേദാധ്യയനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സമാവർത്തനം കഴിഞ്ഞ് ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുന്നതിന് മുമ്പ് ബ്രഹ്മചാരിക്ക് അഗ്നി ആധാനം ചെയ്യാനുള്ള അവകാശം. അങ്ങനെ ആധാനം ചെയ്യുന്ന അഗ്നിയാണ് ആവഹനീയ അഗ്നി. നിത്യ അഗ്നിഹോത്രം നടത്തേണ്ട അഗ്നി, അത് ഗൃഹസ്ഥന്റെ അഗ്നിയാണ്. അപ്പൊ ഈ പ്രായശ്ചിത്തം ചെയ്യുമ്പോൾ അഗ്നിയിൽ ഹോമിക്കണമല്ലോ, അത് ഏത് അഗ്നിയിലാണ് എന്നുള്ള ചർച്ച വരുമ്പോൾ അവിടെ ജൈമിനി നിർണയിച്ചു അത് ഉപകുറവാണ് ബ്രഹ്മചാരിയെ സംബന്ധിച്ച്, അത് സാമാന്യ അഗ്നിയിലാണ്, കാരണം അവൻ അഗ്നിയാധാനം ചെയ്തിട്ടില്ല. ഗൃഹസ്ഥനെ സംബന്ധിച്ച് മാത്രമേ ആവഹനീയ അഗ്നിയെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ എന്ന് അവിടെ പ്രായശ്ചിത്തത്തെക്കുറിച്ച് ജൈമിനി നിർണയിച്ചിരിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഏത് അഗ്നി എന്നുള്ളതല്ല പ്രശ്നം, ഇവിടെ ഇത് ഈ സൂത്രം ഇപ്പോൾ പറയുന്നത് പ്രായശ്ചിത്തത്തെക്കുറിച്ച് അവിടെ ചർച്ച ചെയ്തിരിക്കുന്നു. അത് ഈ അഗ്നിയെക്കുറിച്ച് ചിന്തിക്കുന്നിടത്താണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൂത്രത്തെ കാണിച്ചത് ഇവിടെ. അതാണ് അവകീർണി പശു എന്ന് പറയുന്ന ഇതാണ്. ബ്രഹ്മചാരി ബ്രഹ്മചാരിയുടെ വ്രതഭംഗം വരുമ്പോൾ അയാള് ഹോമിക്കുന്ന പശു. പശു എന്ന് പറഞ്ഞാൽ ഇവിടെ കഴുതയെന്നുള്ളത് പശു എന്ന് വെച്ചാൽ മൃഗമെന്ന അർത്ഥമാണ്. തദ്വത് ആധാനസ്യ അപ്രാപ്തക. തദ്വത് എന്ന് വെച്ചാൽ ഗൃഹസ്ഥന്റേത് പോലെ, ആധാനം എന്ന് വെച്ചാൽ ആഹവനീയ അഗ്നിയുടെ ആധാനം. അത് അപ്രാപ്തകാലം എന്ന് വെച്ചാൽ ഉപകുറവാണ് ബ്രഹ്മചാരിയുടെ, ആ കാലത്തിൽ അത് പ്രാപ്തമുണ്ട്. അതുകൊണ്ട് ആ ബ്രഹ്മചാരി അവിടെ സാമാന്യ അഗ്നിയിൽ ഇത് ഹോമിച്ചാൽ മതി എന്ന് പറയുന്നിട എന്ന് വെച്ചാൽ ഗൃഹസ്ഥൻ ചെയ്യുന്നതല്ല, നമ്മൾ ഗണപതി ഹോമം ചെയ്യുന്നില്ലേ, അതിൻ്റെ സാമാന്യ അഗ്നി. അത് ഗൃഹസ്ഥൻ ആധാനം ചെയ്യുന്നതല്ല എന്ന് വെച്ചാൽ അത് തീ കൂട്ടിയിട്ട് അതിൽ ഭവനം നടത്തുക, അതാണ്. അതിനെ ലൗകിക അഗ്നി എന്ന് പറയുന്നു. നമ്മൾ പറയുന്നു യഥാ ഉപനയനകാലേ ഹോമോ ലൗകികാഗ്നു ഏവ കാര്യ. ഉപനയന സമയത്തും മറ്റും ഹോമം ചെയ്യുന്നത് ലൗകികാഗ്നിയിലാണ്, വൈദികാഗ്നിയല്ല. എന്ന് വെച്ചാൽ അത് ഇത് ഗൃഹസ്ഥൻ ആദാനം ചെയ്യുന്ന അഗ്നി, ആ അഗ്നിക്ക് വലിയ മഹത്വമുണ്ട്, അതെന്നും സംരക്ഷിക്കപ്പെടേണ്ടതും ആ അഗ്നിയിൽ നിന്ന് തീ പകർന്നാണ് അന്ത്യേഷ്ടി കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടത്, അതുകൊണ്ട് അതിന് വലിയ സ്ഥാനമുണ്ട്. ദാരസംബന്ധ ഉത്തരകാല വിഹിത ആധാനസ്യ സമ്പ്രത്തി അപ്രാപ്തകാലത്തെ എന്നാണ്. ആവഹനീയ അഭാവ തദ്വത് അവകീർണിനോ ബ്രഹ്മചാരിണ പ്രായശ്ചിത്ത പശുഗർദ്ദഭോ ലൗകികാഗ്നോ ഹോതവ്യ. വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. ദാരസംബന്ധ ഉത്തരകാലം എന്ന് വെച്ചാൽ ദാരസംബന്ധം എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥാശ്രമം. അവിടെയാണ് എന്ത് വരുന്നത്? ഈ പറയുന്ന അഗ്നി വരുന്നത്, അത് അഹവനീയ അഗ്നി എന്ന് പറയുന്നു. അത് ബ്രഹ്മചാരിയായിരിക്കുന്ന സമയത്ത് അത് ഇല്ല, അത് ലൗകികാഗ്നിയാണ്. അപ്പൊ ബ്രഹ്മചാരിണിയുടെ പ്രായച്ചിത്ത പശുഗർദ്ദഭോ ലൗകികാഗ്നോ ഹോതവ്യ, ലൗകികാഗ്നിയിലാണ് ഹോമിക്കേണ്ടത് എന്നാണ്. എന്നുവെച്ചാൽ ഇതിനെ അറുത്തം മുറിച്ച് അതിൻ്റെ ചില നല്ല ഭാഗങ്ങളൊക്കെ എടുത്ത്, കാരണം അതിൻ്റെ വപ്പ പോലെയുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് ഹോമിക്കുക. അപ്പം ഇത് ചെയ്തു കഴിഞ്ഞാൽ പാപം മാറുമെന്നാണ്. അപ്പം ചോദ്യം, പാപം ഈ പ്രാണിയൊക്കെ ഒന്നും അതിൻ്റെ വപയൊക്കെ എടുത്ത് ഹോമിച്ചു കഴിഞ്ഞാൽ പുതിയ പാപം വരത്തില്ലേ? വൈദ്യം പറയുന്നു കുഴപ്പമില്ല, യാഗത്തിൽ ഹോമിച്ച കൊന്നു കഴിഞ്ഞാൽ പാപം ഇല്ല എന്ന്. അപ്പോ എന്തുകൊണ്ട് പാപം ഇല്ല ഉണ്ട് എന്നൊക്കെ നിങ്ങൾ അങ്ങനെ നിശ്ചയിച്ചു? വിധി അങ്ങനെ പറഞ്ഞതാ, അതനുസരിച്ചാണ് പാപം പുണ്യമൊക്കെ തീരുമാനിക്കേണ്ടത്. അപ്പൊ ഇവിടെ ഈ ആറാം അധ്യായത്തിൽ അധികാരത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന അധ്യായത്തിൽ ഈ പറയുന്നത് എന്താണ്? ഈ പറയുന്നത് അഗ്നിയെ തെളിച്ച് പറഞ്ഞിരിക്കുന്നു. എങ്ങനെ? ആഹവനി അഗ്നിയിൽ അല്ല ഹോമിക്കേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇത് അതിന് മുമ്പുള്ള ബ്രഹ്മചര്യം എന്ന് പറയുന്നത് ഉപകുറവാണ് ബ്രഹ്മചര്യം. ആ ബ്രഹ്മചാരി ഇവിടെ പ്രായശ്ചിത്തത്തെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നൈഷ്ഠിക ബ്രഹ്മചര്യത്തെ കുറിച്ച് അല്ല പറഞ്ഞിരിക്കും. നൈഷ്ഠിക ബ്രഹ്മചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാനപ്രസ്ഥനും ഭിക്ഷുവിനും എല്ലാം പ്രായശ്ചിത്തം ഉണ്ടെന്ന് വരും നൈഷ്ഠിക ബ്രഹ്മത്തെ കുറിച്ച് പറഞ്ഞാൽ. അതില്ലെന്നാണ് ഇവിടെ പറയുന്നത്. കിം കാരണം, എന്തുകൊണ്ടില്ല, എന്തുകൊണ്ട് നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിച്ചു? പറയുന്നു, ആരോഢോ നൈഷ്ഠികം ബ്രഹ്മം ധർമ്മം യസ്തു പ്രത്യവതേ പുനഃ പ്രായശ്ചിത്തം ന പശ്യാമി ഏന ശുദ്ധേസ ആത്മഹ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് വ്യാഖ്യാനത്തിൽ പറയുന്നുള്ളത് അത്രി സ്മൃതിയാണ്, അത്രി മഹർഷിയുടെ സ്മൃതിയാണ്. ആരോഢോ നൈഷ്ഠികം ധർമ്മം, നൈഷ്ഠിക ധർമ്മത്തെ പ്രവേശിച്ചവൻ, ആരൂഢനായവൻ, അവൻ ബ്രഹ്മചര്യത്തിൽ നിന്നാവാം, ഗാർഹസ്ഥത്തിൽ നിന്നാവാം, ഭിക്ഷുവാകാം, വൈഖാനസനാകാം, ആരായാലും ശരി, നൈഷ്ഠിക ധർമ്മത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ യഹ ആരാണോ പുനഃപ്രച്യവതെ അവരോഹണം ചെയ്യുന്നു, പതിക്കുന്നത്, ചിവത്തെ കേട്ടിട്ടുണ്ട്, ചുങ്ങ് ചുങ്ങഗതം ചെവത്തെ ചുവാണ് ആത്മനിവധാതുവാണ് ശപ്പ് ഗുണം അവാദിശം ചെവത്തെ ചെവേത്തെ ചെവന്തേ എന്ന് വരും അച്യുതനല്ല ഇതിൽ നിന്ന് വരുന്നു ആരാണോ ആർക്കാണോ അച്യുതി സംഭവിക്കുന്നത് ധർമ്മത്തിൽ നിശ്ചിതി സംഭവിക്കുന്നവൻ പ്രായശ്ചിത്തം ന പശ്യാമി ഒരു പ്രായശ്ചിത്തവും ഞാൻ കാണുന്നില്ല അവന് പ്രായശ്ചിത്തം ഒന്നും തന്നെ കാണുന്നില്ല അവൻ പ്രായശ്ചിത്തത്തിന് യോഗ്യനായി ഞാൻ കരുതുന്നില്ല ഏന ശുദ്ധേസ ആത്മഹ ആത്മഹായാണ് ആത്മഹത്യ ചെയ്തവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം തന്നെ നരകത്തിൽ പതിപ്പിച്ചവനാണ് അങ്ങനെയുള്ളവൻ അവൻ പതിച്ചു കഴിഞ്ഞു ഇനി ചത്താ മതി നരകത്തിൽ പതിച്ചിരിക്കുന്നു അവൻ ഏന ശുദ്ധിയത എന്തുകൊണ്ടാണോ അവന് ശുദ്ധി പ്രാപിക്കുന്നത് അങ്ങനെ ഒന്ന് ഞാൻ കാണുന്നില്ലെന്നാണ് മഹർഷി പറയുന്നത് എന്ന് പറഞ്ഞാൽ അവൻ പ്രായശ്ചിത്തമില്ല പോയി അവൻ്റെ കഥ കഴിഞ്ഞു എന്നാണ് ഇത്രയും വക വ്യക്തമായി പറഞ്ഞിരിക്കും പിന്നെ എങ്ങനെ നൈഷ്ഠിക ബ്രഹ്മചാരി പ്രായശ്ചിത്തം വരുന്നു അവനാ പാപം ഫലം നരകയാതനകളെല്ലാം അനുഭവിച്ച് പിന്നെ ശുദ്ധനായി വരണം. നരകം ശുദ്ധിയാക്കുന്നതാണ്. എല്ലാം അനുഭവിച്ചു കഴിയുമ്പോൾ അവിടെ ഇട്ട് വരട്ടി വരട്ടി വരട്ടി എടുത്തു കഴിയുമ്പം ശുദ്ധനായിത്തീരും. ആത്മഹ തന്നെ തന്നെ നശിപ്പിച്ചവനാണ്. ഇതി അപ്രതിസമാധേയ പതനസ്മരണാത്. അപ്രതിസമാധേയ പതൻ എന്നാണ് പ്രതിസമാധേയം എന്ന് പറയുന്നത്. പ്രതിവിധി പ്രതിവിധി ഇല്ലാത്തതാണ് അപ്രതിസമാധേയം. അങ്ങനെയുള്ള പതനം വീഴ്ച സ്മരണാത്, അങ്ങനെ സ്മൃതികളിൽ പറഞ്ഞിരിക്കുന്നു. സ്മരിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ സ്മൃതികളിൽ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ അപ്രതിസമാധേയ പതന സ്മരണ ഛിന്ന ശിരസൈവ. എന്തസുഖം വന്നാലും ചികിത്സിച്ച് ശരിയാക്കാം. പക്ഷേ കഴുത്തിൽ നിന്ന് തല വേർപെട്ടു പോയാൽ പിന്നെ ഒഴിച്ചിലും പിഴിച്ചിലും കൊണ്ടൊന്നും ഒരു കാര്യമില്ല. അതാണ് ഛിന്ന ശിരസൈവ. അതുപോലെയാണത്. ഇത് കൈവിട്ട കളിയാണ്. നൈഷ്ഠിക ബ്രഹ്മചാരി അങ്ങനെ ഒരു പ്രായച്ചിത്ത ഒരു പതനം സംഭവിച്ചു കഴിഞ്ഞാൽ കഴുത്തിൽ നിന്ന് തല അറുത്ത് മാറ്റിയതുപോലെയാണ്. ഒരു രക്ഷയില്ല. തല പോയി ഇരുന്നിട്ടും കാര്യമൊന്നുമില്ല. പ്രതിക്രിയ അനുപത്തേഹേ, യാതൊരു പ്രതിവിധിയില്ല എന്നാണ് അത്രി മഹർഷി പറയുന്നത്. എന്നർത്ഥം ഇതാണ് ഞാൻ പറഞ്ഞ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അവരെ തല കഴുത്തിൽ തന്നെ ഇരിക്കും. ഒരു പ്രശ്നമുണ്ട്. എന്താ അവരെ കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യാത്തത്? എങ്ങനെ? ആ അവരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ ശൂദ്രൻ പശു കാള പട്ടി പൂച്ച അതിനൊന്നും ഇത് പ്രാപ്തമേ അല്ല. അവരെല്ലാം ഒരു ഗണത്തിപ്പെടുത്തിയിരിക്കുകയാണ്. വിധി നിഷേധങ്ങളൊന്നും അവർക്കും, ഇങ്ങനെയുള്ള വിധി നിഷേധങ്ങൾ അത് പ്രാപ്തമേ ഉള്ള. ഇവ പ്രതിക്രിയ അനുപത്തേഹേ ഉപകുർവാണ് സിതുതാതിർ കഥനസ്മരണ അഭാവാത് ഉപപദ്ധ്യതേ തത്പ്രായശ്ചിത്തം. പക്ഷേ ഉപകുർവാണനെ സംബന്ധിച്ച് അങ്ങനെയാണ്. അവനെ സംബന്ധിച്ച് താതിർ പതനസ്മരണ അഭാവാത് ഇതുപോലെ എന്താണ് പ്രായശ്ചിത്തം എന്ന പശ്യാമി, ഇങ്ങനെയുള്ള പതനസ്മൃതി ഇല്ല എന്ന് വെച്ചാൽ അവന് രക്ഷപ്പെടാൻ അവകാശമുണ്ട്. അവനൊരു കഴുതയെ ഹോമിച്ചാൽ മതി. പതനസ്മരണ അഭാവാത് ഉപബുദ്ധരെ തത് പ്രായശ്ചിത്തം. അപ്പോൾ പ്രായശ്ചിത്തം ഇവിടെ ജൈമിനി മഹർഷി തീരുമാനിച്ചത് ഉപകുർവാണ ബ്രഹ്മചാരിയെ സംബന്ധിച്ചാണ്, നൈഷ്ഠിക ബ്രഹ്മചാരിയെ സംബന്ധിച്ചല്ല എന്നാണ്. എന്നുവെച്ചാൽ ഇതൊരു പക്ഷം, ഇങ്ങനെ കടുത്ത പക്ഷക്കാരുമുണ്ട് അത്ര മഹർഷി പോലെ ഉള്ളു. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. അപ്പോ ഇതാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു പഴയകാലത്ത് ഇന്നത്തെ കാലത്ത് നമ്മൾ വ്യത്യാസം. പഴയകാലത്തൊക്കെ തീരുമാനിച്ചിരുന്നത് മുഖ്യമായിട്ടും പുണ്യപാപങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. എന്നുവെച്ചാൽ അത് ചെയ്തു കഴിഞ്ഞാൽ പാപം ഉണ്ടാകും, അതുകൊണ്ട് അത് ചെയ്യരുത്. പിന്നെ ചെയ്താൽ പുണ്യം ഉണ്ടാകും, അതുകൊണ്ട് ചെയ്യണം. ഈ പാപ പുണ്യ ചിന്തയിൽ നിന്നുകൊണ്ടാണ് മനുഷ്യൻ ഇതെല്ലാം വിധിച്ചതും നിഷേധിച്ചതും പ്രായച്ചിത്തുമല്ല. ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ഇന്നത്തെ കാലത്ത് മനുഷ്യന് പാപപുണ്യ ചിന്ത കുറവാണ്, അത്ര വിശ്വാസമൊന്നുമില്ല. അതൊക്കെ ഉണ്ടെന്നൊക്കെ ഭാവിക്കുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ വരുന്നത് വരട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാമെന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. പഴയതുപോലെ പഴയ മനുഷ്യരെ പോലെ അത്ര കർശനമായ പാപപുണ്യ ചിന്തയൊന്നുമില്ല. അതുകൊണ്ട് ഇന്നത്തെ മനുഷ്യനെ പഴയതുപോലെ ശാസ്ത്രം പറയുന്നു ഭയപ്പെടുത്തുന്ന എന്താണോ ആ നീ ഇത് ചെയ്തു കഴിഞ്ഞാൽ നരകത്തിൽ പോകും എന്നാണ്. ഇന്ന് അങ്ങനെ ഭയപ്പെടുത്തിയ ആരെയും ധർമ്മത്തിന്റെ വഴിക്ക് നടത്തിക്കാൻ പറ്റില്ല. ഇന്ന് പിന്നെ എങ്ങനെയാ? ഇന്ന് പിന്നെ എങ്ങനെയാ മനുഷ്യനെ നടത്തിക്കുന്നു? ഇതായിരുന്നു പഴയ ഭരണഘടന. ഭരണഘടന അന്നും ഉണ്ട്, ഇന്നും. ഇന്നത്തെ ഭരണഘടനയുടെ സ്ഥാനത്തായിരുന്നു കൊണ്ട് മനുസ്മൃതി സ്മൃതി അന്നത്തെ ഭരണഘടനയായിരുന്നു. ഭരണഘടന അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. അത് വ്യത്യാസമില്ല, കാലം കൊണ്ട് വന്ന വ്യത്യാസങ്ങളേ ഉള്ളൂ, കാലം കൊണ്ട് വന്ന ശരി തെറ്റുകളേ ഉള്ളൂ. അതേക്ക് വഞ്ഞൊന്നുമില്ല, എല്ലാം ഭരണഘടനയാണ്. അന്നത്തേല് ഇന്ന് നമ്മൾ ശരിയും തെറ്റും പറയും, ഇന്നത്തേല് നാളെ ആൾക്കാർ ശരിയും തെറ്റും പറയും. ഇത്ര വ്യത്യാസമേ ഉള്ളൂ. അത് വ്യത്യാസമാണ്. ഇന്ന് മനുഷ്യനെ എങ്ങനെയാ? ഇന്നും മനുഷ്യനെ ഭയപ്പെടുത്തി തന്നെ. പക്ഷെ നരകത്തിലിട്ട് വറക്കും എന്നുള്ളതല്ല, അകത്ത് കിടക്കും എന്ന് പേടിപ്പിച്ചിട്ടാണ്. ആ വ്യത്യാസമേ ഉള്ളൂ. ആ പേടിയിലാണ് ആൾക്കാർ കുറേയെങ്കിലും മര്യാദയ്ക്ക് പോകുന്നു. പിന്നെ കീർത്തിയിലുള്ള ഭയം, ദുഷ്കീർത്തി ഉണ്ടാവും, ഇങ്ങനെയൊക്കെയുള്ള ഭയം തന്നെയാണ് ഇന്നും മനുഷ്യനെ നേരെ നടത്തിക്കുന്നത്. പക്ഷെ ആ സ്വർഗനരകങ്ങളിലൊന്നും ആർക്കും വിശ്വാസമില്ല. ഇതിപ്പോ തന്നെ ചിലപ്പോൾ ശിക്ഷ കിട്ടുമെന്നുള്ള ഒരു ഭയം. അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് മനുഷ്യൻ പോകുന്നു. ബാക്കിയെല്ലാം ഒരുപോലെ തന്നെ ഭയമുണ്ട്. അന്നുകൊണ്ട് മനുഷ്യന്റെ മനസ്സിൽ ഭയം, ഇന്നുകൊണ്ട് മനുഷ്യന്റെ ഭയം. ഇത്ര വ്യത്യാസമേ ഉള്ളൂ. അന്നുകൊണ്ട് നിയമങ്ങൾ, ഇന്നുകൊണ്ട് നിയമങ്ങൾ. അന്നും മനുഷ്യന് പ്രമാദമുണ്ട്, ഇന്നും പ്രമാദമുണ്ട്. അന്ന് പ്രായശ്ചിത്തമുണ്ട്, ഇന്ന് പ്രായശ്ചിത്തം ഇല്ല. ഇന്ന് പ്രായശ്ചിത്തമൊന്നുമില്ല. ഇത് എന്താണോ ഒരു കർശനമായ നിയമങ്ങൾ പാലിക്കണമെന്നുള്ളവരുടെ പക്ഷം, അത്രിമഹർഷിയെ പോലുള്ള പക്ഷം. ഇനി ഇതിലൊരു ചെറിയ നിയമത്തിലൊരു ചെറിയ ഭേദഗതി വരും, ചെറിയ ഭേദഗതിയേ ഉള്ളൂ, വലുതായിട്ടൊന്നുമില്ല. അവരുടെ പക്ഷം ഉപപൂർവം അപിത്തു ഏകേ ഭാവം അശനവത്തതുക്തം അവിതു ഏകേ ആചാര്യ ഉപപാതകമേവ ഏതത് ഇതി മന്യന്തേ. ഈ സ്മൃതികളിലും മനുസ്മൃതി അതുപോലെയുള്ള സ്മൃതികളിലൊക്കെ പുരാണങ്ങൾ ഒരുപാട് ഈ പാപങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനമായും രണ്ടായിട്ട് തിരിക്കുന്ന ഒന്ന് ഉപപാതകം, മഹാപാതകം. മഹാപാതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായശ്ചിത്തം തീരെ ഇല്ലെന്ന് തന്നെ പറയാം. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് കടുത്ത പ്രായശ്ചിത്തമാണ്, മരണത്തിന് സമമായ പ്രായശ്ചിത്തമാണ്. ആ പ്രായശ്ചിത്തത്തെ കൂടി കടന്നു പോകുമ്പോൾ മിക്കവാറും അവൻ തട്ടിപ്പോകും. അങ്ങനത്തെ പ്രായശ്ചിത്തമാണ്. ഉദാഹരണം പറയുന്ന ബ്രഹ്മഹത്യ എന്നുവെച്ചാൽ ബ്രാഹ്മണനെ കൊല്ലാൻ പാടില്ല. ബ്രാഹ്മണൻ എന്ന് വെച്ചാൽ ജാതി ബ്രാഹ്മണൻ തന്നെ, അല്ലാതെ ഗുണകർമ്മങ്ങളുള്ള ബ്രാഹ്മണൻ. ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചവനെ കൊല്ലാനേ പാടില്ല. ഇത് കൊല്ലാൻ പാടില്ല എന്ന് ആരോടാ പറയുന്നു? രാജാവിനോട് പറയണം. എങ്ങനെയാണെങ്കിൽ കൊല്ലാൻ പാടില്ല എന്ന് പറയുന്നു? ബ്രാഹ്മണൻ ആരെയെങ്കിലും കൊന്നാൽ കൂടി അവനെ കൊല്ലാൻ പാടില്ല. എന്ത് മഹാപാതകം ബ്രാഹ്മണൻ ചെയ്താലും ശരി, ബ്രാഹ്മണനെ കൊല്ലാൻ മാത്രം പാടില്ല എന്നാണ്. ഇനി ബ്രാഹ്മണൻ ബ്രാഹ്മണനെ കൊന്നാലോ? അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ബ്രാഹ്മണൻ ബ്രാഹ്മണനെ കൊന്നു കഴിഞ്ഞാൽ ആ ബ്രാഹ്മണന് പ്രായശ്ചിത്തം ചെയ്യണം. അവന് പ്രായശ്ചിത്തമുണ്ട്. അവിടെയാണ് പ്രായശ്ചിത്തം വരുന്നത്. അത് മഹാപാതകമാണെങ്കിലും രാമൻ പ്രായശ്ചിത്തം ചെയ്താൽ മതി, അതിനുള്ള കർശനമായ നിയമങ്ങളൊക്കെ ഉണ്ട്, അത് ചെയ്താൽ മതി, അവനെ പക്ഷെ കൊല്ലാൻ പാടില്ല. ഇനി ബ്രാഹ്മണനെ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ, മനുസ്മൃതിയൊക്കെ വായിച്ചു കൊന്നു കഴിഞ്ഞാലോ അവനെ കൊല്ലാം. കൊല്ലുക മാത്രമല്ല, ബ്രാഹ്മണന്റെ മുമ്പിൽ അസഭ്യ വാക്കെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ നാവ് അരിഞ്ഞു കളയണം എന്നാ. അത് മാത്രമല്ല, ബ്രാഹ്മണനെ കാണുമ്പോൾ ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റില്ലെങ്കിൽ അവന്റെ ആസനത്തിൽ പാര കയറ്റണമെന്ന് അവർ എഴുതിയിട്ടുണ്ട്, സ്മൃതികളുണ്ട്. എന്നുവെച്ചാൽ ചിത്രവധമെന്ന് പറയും, പീഡിപ്പിച്ചു കൊണ്ട്. അങ്ങനെ കർശനമായ നിയമങ്ങളാണ്. ഇതാരാ എഴുതിയത്? ഞാൻ പറയുന്നില്ല, നിങ്ങൾ ആലോചിച്ചാൽ മതി. അങ്ങനെ ഒരു സംരക്ഷണം ആർക്കോ വേണ്ടത്, സംവരണം വേണ്ടവരെഴുതിയാണ്, അല്ലാത്തവരെന്തായാലും ഇതൊന്നും എഴുതി വയ്ക്കത്തില്ല. ഇവിടെയാണ് തുല്യനീതി ഇല്ലാന്ന് പറയുന്നത്. അപ്പം അതൊക്കെ മഹാപാതകമാണ്. അതിൽ പ്രായശ്ചിത്തം ആ ബ്രാഹ്മണന് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും പ്രായശ്ചിത്തം. ഇങ്ങനെയൊക്കെ എഴുതി പലരുടെയും അവകാശങ്ങളെ പ്രൊട്ടക്ട് ചെയ്തപ്പോൾ ഒരുപാട് പേരുടെ അവകാശങ്ങൾ നഷ്ടപ്പെട്ടു പോയി. ഇതിനോ എല്ലാം കൂടി ചേർത്താണ് നമ്മൾ ഒറ്റ പേരിൽ പറയുന്നത്. ആ പേര് ഞാൻ പറയുന്നില്ല, വെറുതെ എന്തിന ശത്രുക്കളെ എന്ന് സൃഷ്ടിക്കുന്നു. സ്മൃതികൾ വായിച്ചു നോക്കുക, ഞെട്ടിപ്പോവും. ഇതൊക്കെ വായിക്കും, ഇതൊക്കെ മനുഷ്യരാണോ എഴുതിയെന്ന് ചിന്തിച്ചു പോകും. അങ്ങനെയുള്ള നിയമങ്ങളാണ് എഴുതി വച്ചിരിക്കുന്നത്. ഇങ്ങനെ കുറേ നിയമങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ മഹാപാതകം അങ്ങനെ ചെയ്യുന്നു, അതിന് പ്രായശ്ചിത്തമില്ല എന്നാണ് പറയുന്നത്. ഉപപാതകങ്ങളുണ്ട്, അതിന് കടുത്തല്ല, ചെറിയ ചെറിയ പാപങ്ങളൊക്കെ ചെയ്യുക. ചെറിയ ചെറിയ പാപങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് പ്രായശ്ചിത്തം ചെയ്താൽ ഈ സ്മൃതികളിലൊക്കെ പ്രായശ്ചിത്ത അധ്യായം തന്നെയുണ്ട് പ്രത്യേകം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ കിട്ടുന്നുണ്ട്, 18 അഷ്ടാദശ സ്മൃതി ഒറ്റ പുസ്തകമായിട്ട് ചോക്കമ്പയിൽ വാങ്ങാൻ കിട്ടും. വാങ്ങി വായിച്ചു നോക്കുക, വായിച്ച് ആസ്വദിക്കുക. അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് തലയ്ക്ക് വിളി വരും. എന്തൊക്കെയാണ് സ്മൃതിയിൽ എഴുതി വച്ചിരിക്കുന്നതെന്ന് മനസ്സിലാകും. കുറേ വിളിവ് വരും, മുഴുവൻ വിളിവ് വരത്തില്ല, കുറച്ച്. അപ്പോൾ പ്രായശ്ചിത്ത അധ്യായം തന്നെയുണ്ട്, അതിനകത്ത് ഇങ്ങനെയുള്ള പാപങ്ങൾ സംഭവിച്ച ചെയ്യേണ്ട പ്രായശ്ചിത്തങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അത് പലതും ആവശ്യമുള്ളതുമാണ്. കാരണം അങ്ങനെ പ്രായശ്ചിത്തത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടെങ്കിലും അവൻ തെറ്റ് ചെയ്യാതിരിക്കുമല്ലോ, ബോധപൂർവം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കും. അതാണ് പറയുന്നത്, ഒരു സമൂഹ വ്യവസ്ഥയ്ക്ക് വേണ്ടി ചെയ്തതാണ്, അതതിൻ്റെ ഗുണം. ദോഷം മറ്റൊരു വശത്ത്. അപ്പോൾ അവിടെ ഈ പ്രായശ്ചിത്തത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പറയുന്നു, ഈ ബ്രഹ്മചര്യ ഭംഗം എന്ന് പറയുന്നത് മഹാപാതകമല്ല, ഉപപാതകമാണ്. അത് എവിടെ? അതും പറയുന്നുണ്ട്. അപിതു ഏകേ ആചാര്യ ഉപപാതകമേവ ഏതത് ഇതി മന്യന്തേ. ചില ആചാര്യന്മാർ പറയുന്നത് ഇതൊരു ഉപപാതകമാണ് എന്ന് പറഞ്ഞാൽ പ്രായശ്ചിത്തമാകാം എന്ന് ചെല്ലു പറയുന്നു എന്നാണ്. ഇനി അടുത്ത വേറൊരു പക്ഷവും പറയും. അതിലും പറഞ്ഞു, ഞാൻ മുമ്പ് പറഞ്ഞു, ഇതിൽ ചില ഭേദഗതികളൊക്കെ ഉണ്ട്. ഉപാദവം എന്ന് പറയുമ്പോൾ തന്നെ ഭഗവത്ഗീതയുടെ കാര്യം എന്തായി? മറന്നുപോയി ഞാൻ. പാപത്തിലും പ്രായശ്ചിത്തത്തിലും ആയിപ്പോയി. എന്തെങ്കിലും തീരുമാനമായ എല്ലാവരും തളർന്നോ? ഇല്ലെങ്കിൽ പറയാം, ചിന്തിച്ചിട്ട് എന്തെങ്കിലും കിട്ടിയോ? പരധർമ്മത്തിൽ പരധർമ്മം എന്ന് പറയുന്നത് നിഷിദ്ധ കർമ്മമാണോ എന്നാണോ? പരധർമ്മം എന്ന് പറഞ്ഞാൽ നിഷിദ്ധ കർമ്മം നടക്കാൻ പറ്റില്ല. പരധർമ്മം എന്ന് പറഞ്ഞാൽ നിഷിദ്ധ കർമ്മം എന്ന് എടുക്കാം. എങ്ങനെയാണ് നിഷിദ്ധ കർമ്മം എന്ന് പറയുന്നത്? അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. എങ്ങനെ? പശുദ്ധന്റെ കർമ്മം, ശൂദ്രന്റെ സ്വധർമ്മം, ബ്രാഹ്മണന്റെ കർമ്മം അവന് നിഷിദ്ധമാണ്. അങ്ങനെ വേണമെങ്കിൽ എടുക്കുക, അത് പരധർമ്മമാണ്. അപ്പൊ പരധർമ്മം നിഷിദ്ധ കർമ്മം, ആ അർത്ഥത്തിൽ എടുക്കാം. അല്ലാതെ നിഷിദ്ധ കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? നിഷേധിച്ചത്, നിഷിദ്ധം എന്ന് തന്നെ പറഞ്ഞാൽ എന്താണ്? നിഷേധിച്ച കർമ്മമാണ്. ബ്രാഹ്മണന്റെ കർമ്മം എന്ന് പറയുന്നത് ബ്രാഹ്മണനെ നിഷേധിച്ചതല്ല, പക്ഷെ അത് ക്ഷത്രിയന് പരധർമ്മമാണ്. അതുകൊണ്ട് പരധർമ്മം വേറെ, നിഷിദ്ധ കർമ്മം വേറെ. പരധർമ്മം എന്ന് പറയുന്നത് മറ്റൊരാളുടെ ധർമ്മമാണ്, പരന്റെ ധർമ്മം, അതാണ് പരധർമ്മം എന്ന് പറയുന്നത്. പരന്റെ ധർമ്മമാകുമ്പോൾ അതങ്ങനെ നിഷിദ്ധമാകും, അത് വിഹിതമാണ്. തനിക്കല്ല പരണം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നിഷിദ്ധ കർമ്മമല്ല. അതുകൊണ്ട് കർമ്മത്തെ വിഹിതം, നിഷിദ്ധം എന്ന് രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. പരധർമ്മം എന്ന് വെച്ചാൽ പരസ്യ ധർമ്മം, അത് പരന് വിഹിതമാണ്, നിഷിദ്ധമാണ്. അങ്ങനെ ഒരു സംശയമേ വേണ്ട. പക്ഷെ നിഷിദ്ധമെന്ന് വേണമെങ്കിൽ പറയാം. എന്താണ്? അവന് വിധിച്ചിട്ടില്ല, മാത്രമല്ല അത് ചെയ്യാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ പറഞ്ഞത് പരധർമ്മോ ഭയാവഹ. ക്ഷത്രിയന്റെ സ്വധർമ്മമാണ് യുദ്ധം, അത് പരധർമ്മം. ക്ഷത്രിയനെ അനുഷ്ഠിക്കാൻ പാടില്ലാത്ത ബ്രാഹ്മണന് അനുഷ്ഠിക്കേണ്ടതായ ഭിക്ഷാടനം, അത് അവന് നിഷിദ്ധമാണ്. ആ അർത്ഥത്തിൽ പറയാം. അല്ലാതെ പരധർമ്മത്തിന് നിഷിദ്ധ എന്നൊരർത്ഥമില്ല. പിന്നെന്താണ്? ഗൃഹസ്ഥാശ്രമം ഒരാളെ സ്വീകരിച്ചതിന് ശേഷം ഒരാൾ സന്യാസത്തിലേക്ക് പോയി. ഗൃഹസ്ഥാശ്രമം നന്നായി അനുഷ്ഠിച്ചു. ഗൃഹസ്ഥാശ്രമം, അതിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഗൃഹസ്ഥാശ്രമം വിട്ട് ഒരാൾ സന്യാസാശ്രമത്തിൽ പോയി, തിരിച്ചയാള് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് വരാൻ പാടില്ല, വരുന്നു പാപമാണെന്നാ പറയുന്നു. അതെന്താ? അതുകൊണ്ട് സന്യാസത്തിന് മുമ്പ് ഗൃഹസ്ഥാശ്രമം നല്ലവണ്ണം അനുഷ്ഠിച്ചു എന്നാണോ? അതങ്ങനെ ഗൃഹസ്ഥാശ്രമം ഇരിക്കുന്നു, അയാളത് നല്ലവണ്ണം അനുഷ്ഠിച്ചു, ശരി. പിന്നീട് സന്യാസാശ്രമത്തിലേക്ക് പോയി, ഏതെങ്കിലും കാരണവശാൽ തിരിച്ചു വന്നു. അപ്പോ അങ്ങനെ, അതായത് ഒരാൾ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നു, അതിൽ നിന്ന് തിരിച്ച് സന്യാസാശ്രമത്തിലേക്ക് പോയി, അയാളോട് പറയുന്നു, നീ മുമ്പ് അനുഷ്ഠിച്ച എന്താണോ ഗൃഹസ്ഥാശ്രമം സ്വനിഷ്ഠിതമാണോ? ചിന്തിച്ചിരിക്കുന്നു, അതിനെന്തായാലും അംഗീകരിച്ചേ പറ്റൂ. അതെ, നീ മുമ്പ് അനുഷ്ഠിച്ച ഗൃഹസ്ഥാശ്രമ സ്വനിഷ്ഠിതമാണ്, അത് ശരിയാണ്. പറയുന്നു, ശ്രേയാൻ സ്വധർമ്മ. ആ ചിന്തിച്ചതിനനുസരിച്ച് ഞാനും ചിന്തിക്കാം, എവിടെ ചെന്നെത്തുമെന്നറിയാമല്ലോ. അപ്പൊ സന്യാസിയോടാണോ ഇത് പറയുന്നത്? ആണോ ഗ്രഹസ്ഥനോട്? സന്യാസിയോട് പറയുന്നു, ശ്രേയാൻ സ്വധർമ്മ, നിന്റെ ധർമ്മം വിച്ഛാടനവും മറ്റും എന്താണ്? ശ്രേയസ്കരമാണ്, അതാണ് നിന്റെ സ്വധർമ്മം. പരധർമ്മ സ്വനിഷ്ഠിത, സ്വനിഷ്ഠിതമായ എന്നുവെച്ചാൽ നീ തന്നെ മുമ്പ് നല്ലവണ്ണം അനുഷ്ഠിക്കപ്പെട്ട പരധർമ്മം ഗൃഹസ്ഥധർമ്മത്തെ കാണും. അതുകൊണ്ട് ഇനി എന്താണ് പരധർമ്മം? ഭയാവഹമാണ് എന്നാണ്. ശരിയല്ലേ? അത് എല്ലാവരും യോജിക്കുന്നുണ്ടല്ലോ. എന്തായാലും എല്ലാവരും ഒരാളെ രക്ഷിച്ച്, എല്ലാവർക്കും ഒരു ആശ്വാസമായി. ആശ്വാസത്തെ ഞാനായിട്ട് ഇനി കളയണോ? എന്താണ് ഇല്ല, അങ്ങനെ പറയുന്നില്ല, അതിനെ കുറിച്ച് പറയുന്നില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞില്ലല്ലോ, അത് ആ ഭാഗമില്ല. ഈ സ്വനിഷ്ഠിതം മാത്രം ചിന്തിച്ചാ മതി, അങ്ങനെ വേണ്ട. ആ ഭാഗമേ നമ്മൾ എടുക്കുന്നില്ല, അതങ്ങോട്ട് ഈ സ്വനിഷ്ഠിതം എന്നുള്ള ഭാഗം മാത്രം ചിന്തിച്ചാൽ മതി. അപ്പോൾ സ്വനിഷ്ഠിതമായ, അത് ഇപ്പം സ്വന്തം കാര്യം തന്നെ എടുക്കണമെന്നില്ല, രണ്ട് വ്യക്തികളെ എടുത്താലും ഇത് ചിന്തിക്കാം. ഒരുവൻ ഗൃഹസ്ഥധർമ്മത്തെ നല്ലവണ്ണം അനുഷ്ഠിച്ചിരിക്കുന്നു, തൻ്റെ തന്നെ കാര്യത്തെ എടുക്കേണ്ട കാര്യമില്ല. അപ്പം ആ ഗൃഹസ്ഥധർമ്മം എന്ന് പറയുന്നത് സ്വനിഷ്ഠിതമാണ് അല്ലേ. അപ്പോൾ വേറെത്തിനോട് പറയുന്നു ആ സ്വനിഷ്ഠിതമാണ്, ഗൃഹസ്ഥധർമ്മം എന്ന് പറയുന്നത് സ്വനിഷ്ഠിതമാണ്, പക്ഷേ നിന്നെ സംബന്ധിച്ചത് പരധർമ്മമാണ്. ആരാണോ അത് അനുഷ്ഠിക്കാത്ത, അത് സന്യാസിയെടുത്തോ അല്ലെങ്കിൽ ഒരു നൈഷ്ഠിക ബ്രഹ്മചാരിയെടുത്തോ പറയാം. ആ ധർമ്മം, ഗൃഹസ്ഥധർമ്മം സ്വനിഷ്ഠിതമായ, ഒരു ഗൃഹസ്ഥനിൽ സ്വനിഷ്ഠിതമായി കാണപ്പെടുന്ന ആ ധർമ്മത്തെ അപേക്ഷിച്ച് അത് മോശമാണ്. നിന്റെ ധർമ്മത്തെ അപേക്ഷിച്ച് നിനക്കത് പരധർമ്മമാണ് എന്നാണ്. അത് ഒരു വ്യക്തിയിലായാലും ശരി, രണ്ടുപേരിലായാലും ശരി. അപ്പോൾ ഇവിടെ ഒരുവൻ, അത് ഗൃഹസ്ഥനായാലും ശരി സന്യാസിയായാലും ശരി, അവൻ ധർമ്മമായി സ്വീകരിച്ചത് അസ്വനിഷ്ഠിതമാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് താൻ പൂർവ്വത്തിൽ അനുഷ്ഠിച്ചാലും ശരി അല്ലെങ്കിൽ പരന്റെ ധർമ്മമായാലും ശരി, അത് സ്വനിഷ്ഠിതം തന്നെയാണ്, അത് വിവാദമുള്ള ഒരു കാര്യമില്ല. ധർമ്മമാണെന്ന് തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇത് മറ്റൊരാളോട് പറയുമ്പോഴാണ്, ഒരു സന്യാസിയോട് പറയുകയാണ് എന്താണ് അസുനിഷ്ഠിതമായിരിക്കുന്ന ആ ധർമ്മം ഭയത്തെ ഉണ്ടാക്കുന്നതാണ് എന്ന് പറയും. ഇതാർക്ക് ഭയത്തെ ഉണ്ടാക്കുന്നു? ഈ ആരാണോ ഈ ധർമ്മത്തെ അനുഷ്ഠിക്കുന്ന അവന് ഭയം ഉണ്ടാക്കുന്നില്ലല്ലോ. നല്ലവണ്ണം അനുഷ്ഠിക്കുന്ന സംബന്ധിച്ച് അത് അവനെ സംബന്ധിച്ച് പരധർമ്മമല്ല, അവനെ സംബന്ധിച്ച് ഇത് സ്വധർമ്മമാണ്. സ്വധർമ്മം അവൻ നല്ലവണ്ണം അനുഷ്ഠിക്കുന്നു. മുമ്പ് അനുഷ്ഠിച്ചാലും ശരി, മറ്റൊന്നും അനുഷ്ഠിച്ചാലും ശരി, സ്വധർമ്മം നല്ലവണ്ണം അനുഷ്ഠിക്കുന്നു. അതിൽ ദോഷമൊന്നുമില്ല. എന്തുകൊണ്ട്? സ്വധർമ്മം എന്ന് വെച്ചാൽ അത് നല്ലവണ്ണം അനുഷ്ഠിക്കപ്പെടുന്നതാണ്. അത് ഭയത്തിനെ കൂടി ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചല്ല ഭയത്തെ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു. മറ്റൊരു വ്യക്തിയോട് പറയുകയാണ്, ഇപ്പോൾ ഗൃഹസ്ഥ സന്യാസം തന്നെ ആയിക്കോട്ടെ, സന്യാസിയോട് പറയാണ്, പരധർമ്മോ സ്വനിഷ്ഠിതമായ ധർമ്മം എന്ന് പറയും. അപ്പോ ഗൃഹസ്ഥനിൽ ഗൃഹസ്ഥന്റെ ധർമ്മമായിരിക്കുന്ന സ്വനിഷ്ഠിതമായിരിക്കുന്ന ധർമ്മം, സ്വനിഷ്ഠിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ധർമ്മത്തെക്കുറിച്ചാണ് പറയണമെങ്കിൽ പറയുന്നുണ്ട്. എന്താണോ ആ സ്വനിഷ്ഠിതമാകുന്നത് എങ്ങനെയാണ്? സർവകർമാണി മനസ്സ മൈ സർവാണി കർമാണി സന്യസ്യ അധ്യാത്മചേതസ നിർമ്മമോ നിരാശീർ നിർമ്മമോ ഭൂത്വ യുദ്ധ്യസ്വ വിഗതജ്വര എന്നൊക്കെയാണ്. അതാണ് സ്വനിഷ്ഠിതം എന്ന് പറയുന്നത്. അതിനകത്ത് ഒരു ദോഷവും കാണിക്കാൻ പറ്റാത്ത രീതിയിൽ അനുഷ്ഠിക്കുന്നു. അതാണ് സുനിഷ്ഠിതം. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ധർമ്മം സുനിശ്ചിതമായിരിക്കുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ചേ ഉള്ളൂ. ആർക്ക്? ആ ഗൃഹസ്ഥനെ സംബന്ധിച്ച്. ഇനി സന്യാസിയുടെ ഭാഗത്ത് വരിക, സന്യാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ധർമ്മം സുനിഷ്ഠിതമാണോ? അതാണ് ഇവിടുത്തെ. സന്യാസിയിൽ ഇങ്ങനെ ഒരു ധർമ്മം പ്രാപ്തമാകുന്നുണ്ടോ? സുനിഷ്ഠിതമായ ഒരു ധർമ്മം സന്യാസി പ്രാപ്തമാകുന്നുണ്ടോ? ഇല്ല. ഒന്ന് നിഷേധിക്കേണ്ട കാര്യമുണ്ടോ? അല്ല, അത് കണ്ടും ആകർഷിക്കപ്പെടുന്ന സന്യാസിയോട്. അതെങ്ങനെ? അത് സുനിഷ്ഠിതം എന്ന് പറയുന്നത് എങ്ങനെയാണ്? അയാൾക്ക് സുനിഷ്ഠിതമാണ്. സുനിഷ്ഠിതത്തിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ എന്താണ്? മൈ സർവാണി കർമാണി സന്യസ്യ അധ്യാത്മതിചേതസ ബാക്കി നിരാശീർ നിർമ്മമോ ഭൂത്വ യുദ്ധ്യസ്വ വിഗതജ്വര. ഇങ്ങനെ ഒരു കർമ്മം സന്യാസിയിൽ പ്രാപ്തമാണോ? അതാണോ സന്യാസം? അതെങ്ങനെ സങ്കല്പിക്കാൻ പറ്റും? സന്യാസി എന്ന് പറഞ്ഞാൽ കർമ്മത്തെ ഉപേക്ഷിച്ചവനാണോ? പിന്നെ സന്യാസിയിൽ ഇങ്ങനെ ഒരു കർമ്മം പ്രാപ്തമാകുന്നു എങ്ങനെ സന്യസിക്കാൻ പറ്റും? എങ്ങനെ സങ്കല്പിക്കാൻ പറ്റും? അത് കഴിഞ്ഞില്ലേ? എങ്ങനെ? അങ്ങനെ ഒരു നല്ല സ്വധർമാനുഷ്ഠാനം കണ്ടിട്ട് തനിക്കത് നോക്ക്, അത് കഴിഞ്ഞില്ലേ? കഴിഞ്ഞല്ലേ ഇവിടെ എത്തിയത്? ഇനി ഒരാൾ പറയുന്നത് ഒരാളുടെ ചുതിയാണെങ്കിൽ അത് രാഗം കൊണ്ട് പ്രാപ്തമാകുന്നതാണ്, അത് സുനിഷ്ഠിതമാകൂ. എന്നാ പിന്നെ ഇവനീ ചെയ്തു സന്യാസിയെ സംബന്ധിച്ച് അത് പ്രാപ്തമാണോ എന്നുള്ളതാണ്. അതായത് ഇങ്ങനെ ഒരു കർമ്മം ഒരു ഗൃഹസ്ഥൻ ചെയ്ത അതിന്റെ ഫലം എന്താണോ? ചിത്തശുദ്ധി, സന്യാസം. അല്ലേ? അപ്പോൾ ശരിയായ രീതിയിൽ അങ്ങനെ എത്തിയവൻ, അവനെ സംബന്ധിച്ച് തിരിച്ചു പോക്ക് സാധിക്കൂ? അവനെന്നെ ഇത് പ്രാപ്തമാണോ? ഞാൻ പറഞ്ഞാവണമെന്ന് നോക്ക്. അത് നിഷേധിക്കേണ്ട കാര്യമുണ്ടോ? പ്രാപ്തമായാലേ നിഷേധിക്കാൻ പറ്റൂ. ഒരുത്തന്നെ സന്യാസത്തിൽ നിന്ന് ചുതിയെന്ന് പറയുന്നത് എന്താണ്? അവൻ അവന്റെ ധർമ്മം സുനിശ്ചിതമാണെങ്കിൽ അല്ലേ അവൻ സന്യാസത്തിലെത്തി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോക്കില്ല. അതാണ് ഇവിടെ പറയുന്നത്. അവനിൽ പിന്നെ ഗൃഹസ്ഥധർമ്മം പ്രാപ്തമല്ല. അവനോട് ഇത് ദാ ഈ സന്യാസാശ്രമത്തിൽ സ്വനിഷ്ഠിതമായിരിക്കുന്ന ആ ഗൃഹസ്ഥധർമ്മം നിനക്ക് പാപത്തെ ഉണ്ടാക്കുമെന്ന് പറയേണ്ട കാര്യമുണ്ടോ? പിന്നെ പറയാമെന്നുള്ള എന്താണോ? നീ എന്തെങ്കിലും വേണ്ടാതെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ധർമ്മത്തെക്കുറിച്ചല്ല, രാഗാദി വശാൽ നീ എന്തെങ്കിലും സന്യാസത്തിലിരുന്നുകൊണ്ട് അവൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതെന്തായി മാറും? സ്വനിഷ്ഠിതമാവും, അത് അധർമ്മമാവും. അത് പറയാം, പൂർവ്വവാസനകൾ എന്തെങ്കിലും കൊണ്ട് ഒരു അധർമ്മം ചെയ്തു കഴിഞ്ഞാൽ അത് പറയാം. പക്ഷേ അവൾ സ്വധർമ്മം എന്ന് പറയാൻ പറ്റില്ല. അവിടെ ഏറ്റവും പ്രാധാന്യം സ്വധർമ്മം എന്നുള്ള മാത്രമല്ല സ്വനിഷ്ഠിതവുമാണ്. നല്ലവണ്ണം അനുഷ്ഠിക്കപ്പെട്ട സ്വധർമ്മം. സ്വനിഷ്ഠിതം എന്ന് പറഞ്ഞാലും ഗീതയിൽ തന്നെ പറയുന്നുണ്ട്. അസ്വനിഷ്ഠിതം എന്ന് പറഞ്ഞാൽ അത് ധർമ്മത്തെ യോഗമായി അനുഷ്ഠിക്കുമ്പോഴേ അത് സ്വനിഷ്ഠിതമാകും. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ പറയുന്നത്, യോഗം എന്ന് പറയുന്നത് അത് അജ്ഞനാണ് പ്രാപ്തമാകുന്നത്. എന്ന് വെച്ചാൽ ഗൃഹസ്ഥനാണത് പ്രാപ്തമാകുന്നത്, സന്യാസിക്കല്ല. സന്യാസിക്ക് എന്തെങ്കിലും പ്രാപ്തമായാൽ അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അത് അധർമ്മരൂപത്തിലേ പ്രാപ്തമാകും. ഇവിടെ ധർമ്മ രൂപത്തിൽ എന്ന് പറയുന്നത് സന്യാസധർമ്മമാണ്. അല്ലെങ്കിൽ പിന്നെ സന്യാസധർമ്മം ഗൃഹസ്ഥാശ്രമം എന്നൊക്കെ പറയുന്നതിന് എന്തർത്ഥമുള്ളു? അപ്പോ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, സ്വധർമ്മമൊന്നും സ്വനിഷ്ഠിതം എന്ന് പറയുമ്പോൾ അത് സ്വധർമ്മത്തിന് മാത്രമേ സാധ്യമാവൂ. അതാണ് പോയിന്റ്. പരധർമ്മം എന്ന് പറയുന്നത് അത് ഒരിക്കലും സ്വനിഷ്ഠിതമാക്കാൻ പറ്റത്തില്ല ആർക്കും. ഗീതയിൽ പറയുന്നതനുസരിച്ച് തിരിച്ചോ മറിച്ചോ അതിന്റെ അപ്പുറമോ ചിന്തിക്കുക, ചിന്തിച്ചിട്ട് പറയുക, ഞാനും കൂടെ കേൾക്കട്ടെ. അല്ല, ഇപ്പം വേറെ ആരെങ്കിലും പറയുന്ന, നമ്മൾ രണ്ടുപേരും ഇവിടെ സംസാരിക്കുന്നുള്ളൂ. സാവകാശം പറയുക, ഞാൻ തന്നെ പറഞ്ഞാ മതി. സമയം ഇന്നലെ അതുപോലെ പോയി, ഇനിയില്ല, നാളെ പറയാം. കുറച്ചുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് ശരിക്ക് കുറച്ചുകൂടെ ഒന്ന് പ്രിപ്പയർ ആയി വന്നിട്ട് പറയുക.